അവന് വട്ടാണെന്ന് നിസ്സാരമായിട്ട് അങ്ങ് പറയും. അയാൾ എന്താ അങ്ങനെ വിളിക്കും, അയാൾക്ക് വട്ടാണ്. വാസ്തവത്തിൽ വട്ടല്ല ഇത്, പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ആണ്, വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ ഒരു പ്രത്യേകതയാണ്. നമ്മളതിനെ കാണുന്ന വട്ടമായിട്ട് എല്ലാരും നമ്മളിത് പറയാറുണ്ട്. നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ്. ചിലപ്പോ ആ വ്യക്തി സ്വയം ഇങ്ങനെ പത്ത് പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയും വിചാരിക്കും എനിക്കപ്പോ വട്ടായിരിക്കും. സ്വയം തീരുമാനിക്കും. ഇത് അങ്ങനെ ഒരു പ്രശ്നമല്ല, ഇത് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗമാണ്. അത് എപ്പോഴും മനസ്സിലാക്കണം. ഇത് കുറഞ്ഞതൊരു 40% നമ്മുടെ പൂർവികരിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ്. അതിന് നമുക്ക് ഇവര് കളിക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഈ 40% നമ്മളെ അപ്പനപ്പന്മാരെയൊക്കെ ശ്രദ്ധിച്ചു നോക്കിയ മനസ്സിലാകും. തന്തയും തള്ളിയൊക്കെ ഒന്ന് നോക്കണം, നമ്മുടെ സ്വഭാവം നോക്കണം. അവരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും കാണും. അങ്ങനെ വന്നാണ് അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ വരുന്ന ഒരു 50-60% നമ്മൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ട് അങ്ങനെ നമ്മൾ നമ്മുടേതായ ചില വ്യക്തിത്വ സവിശേഷതകൾ കാണുമ്പോൾ അതിനെ തിരിച്ചറിയുകയും ഇത് പട്ടല്ല, ഭ്രാന്തല്ല, ഇത് നമ്മുടെ വ്യക്തിത്വത്തിന്റെ പ്രത്യേകതയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇവിടെ പറയുന്ന തരത്തിൽ അതിനെ മാറ്റിയെടുക്കുകയും ചെയ്യുക. അതിനു വേണ്ടിയിട്ടാണ് ഇതിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. ഇത് പഠിക്കാതെ ഫിലോസഫി പഠിച്ചുകൊണ്ട് യാതൊരു കാര്യവുമില്ല. നിങ്ങൾ ജപിച്ചോണ്ടോ പ്രാർത്ഥിച്ചോണ്ടോ ഒരു ഗുണവും ഉണ്ടാകത്തില്ല, യാതൊരു സംശയം. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വ്യക്തിത്വത്തെ നമ്മൾ തിരിച്ചറിയണം ആദ്യം. ഈ പേഴ്സണാലിറ്റി പ്ലസ് ഫിലോസഫി എന്ന് പറയും, രണ്ടും കൂടെ വേണം. അല്ലാതെ കുറെ ദർശനങ്ങളും ശാസ്ത്രങ്ങളും ഫിലോസഫിയും ഒക്കെ പഠിക്കുന്നു, ഈ പഠനം കൊണ്ട് നമ്മളുടെ വ്യക്തിത്വത്തിൽ കാര്യമായ എന്തെങ്കിലും മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. മാറ്റം വരാൻ ചാൻസ് ഇല്ല. അത് നമ്മുടെ ഭൗതികമായ ഒരു അറിവായിട്ട് തന്നെ നയിക്കും. ഞാൻ ഞാനായി തന്നെ ഇരിക്കും. ഞാൻ എന്റെ വഴി സഞ്ചരിച്ചുകൊണ്ടിരിക്കും. എന്റെ അറിവ് എന്റെ പോക്കറ്റ് ചെയ്തിരിക്കും. അപ്പോ ഇത് രണ്ടും ഒരുമിച്ച് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തെ നമ്മൾ തിരിച്ചറിയുകയും നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നിടത്തോളം അത് കറക്റ്റ് ചെയ്യുകയും പിന്നെ അതിനെ സഹായിക്കത്തക്ക രീതിയിൽ നമ്മുടെ ദർശനത്തെ ഫിലോസഫിയെ നമ്മൾ കൈകാര്യം ചെയ്യുകയും ചെയ്യണം. രണ്ടും കൂടെ വന്നാലേ ശരിയാവും. ഇത് പ്യുവർ സൈക്കോളജിയാണ് നമ്മുടെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. മറ്റേതെന്താണ്? നമ്മുടെ അറിവാണ്. ഗുരുവിനെ കുറിച്ച് ആശാൻ എഴുതിയിട്ടുണ്ട്. വാദങ്ങൾ ചെവിക്കൊണ്ട് മതപ്പോരുകൾ കണ്ടും മതസ്ഥിതനായ ചിലടത്ത് മതസ്ഥിരനായെന്നുണ്ട്, രണ്ടായിരം കുഴപ്പമില്ല. മതസ്ഥിതനായ വസിപ്പവും മല പോലെ. ഇത് പലർക്കും മനസ്സിലാവത്തില്ല. ഇത് ഈ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ സൈക്കോളജിയിൽ പറയുന്നത് ഇമോഷണൽ ഡെപ്ത് എന്നാണ്. ആ ഇമോഷണൽ ഡെപ്ത് എന്ന് പറയുന്ന ഒരു ആശയത്തെയാണ് രാജാൻ പറഞ്ഞത്. അത് അന്നത്തെ കാലഘട്ടത്തിൽ ആ രീതിയിലൊന്നും മനസ്സിലാക്കിയിട്ടായിരിക്കില്ല. പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സിനെ കുറിച്ചൊന്നും അന്ന് ഇത്തരം പഠനങ്ങളൊന്നുമില്ല. അതൊക്കെ 35 ശേഷമുള്ള പഠനങ്ങളാണ് നമ്മളീ പറയുന്നത്. അന്ന് ആശാൻ ജീവിച്ചിരിക്കില്ല. പക്ഷേ നിരന്തരം ഗുരുവുമായി സഹകരിച്ച് ഗുരുവിനെ മനസ്സിലാക്കി ആ മനസ്സിൽ താൻ കണ്ണിക്കണ്ട കാര്യം അനുഭവിച്ച കാര്യം വെച്ച് എഴുതിയാണ്. എന്താണ് മോതസ്ഥിരനായ വസിപ്പു മല പോലെ. മല പോലെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മലയുടെ എത്രയുണ്ടോ സ്ഥിരനായിരിക്കും. ഇമോഷണൽ ഡെപ്ത് എന്ന് പറയുന്ന അതാണ്. കാരണം അതൊരു മലയ്ക്ക് അതുണ്ടാകത്തില്ല. മല സ്ഥിരമായിട്ടിരിക്കുകയാണ്. പക്ഷെ മലയ്ക്ക് ഇമോഷണൽ ഡെപ്ത് ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? അതുകൊണ്ടാണ് മല പോലെ എന്ന് പറഞ്ഞത്. മലയ്ക്ക് ഇമോഷൻസ് ഇല്ല. അപ്പൊ മനുഷ്യനെന്ന് പറയുന്ന ആൾ ഇമോഷൻസ് ഉള്ള ആളാണ്. എല്ലാ ജീവികൾക്കും ഉണ്ട്, എന്നാലും മനുഷ്യൻ. അപ്പൊ അതിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് എന്താണോ, അതിന് കീഴ്പ്പെട്ടു പോകാതിരിക്കുക, അതാണ്. ഇമോഷൻസ് ഇല്ല എന്നതിനർത്ഥമുണ്ട്, വികാരങ്ങളില്ല എന്നർത്ഥമുണ്ട്. പക്ഷെ അതിന് പൂർണമായും അങ്ങോട്ട് കീഴ്പ്പെട്ടു പോകുന്നില്ല. ഇനി എന്തെങ്കിലും തരത്തിൽ, അതായത് ഇപ്പൊ നമ്മളൊരു, ഞാനൊരു പേര് വായിച്ചിട്ടുണ്ട്, ഒരു വലിയ പാണ്ടിലോറിയുടെ പിൻ സീറ്റിന്റെ അടിയിൽ ഒരാളുടെ തല കിടക്കുന്നു. വല്ലാത്തൊരു കാഴ്ചയായിരുന്നു. അടിയിൽ പെട്ടതും ഞാൻ സൈഡിൽ കൂടെ വരികയാണ്. അപ്പോ ഈ ബാക്കിലാല് എത്ര, 5-6 വീലുണ്ട്, അതിൽ അതങ്ങ് കയറി തലയിൽ. പക്ഷെ കൈയും കാലും ഇട്ടടിക്കുന്നു. ഇത് കണ്ടുകഴിഞ്ഞാൽ നമ്മുടെ മനസ്സങ്ങ് മരവിച്ചു. ഒരു മനുഷ്യനാണ് ഈ കിടന്ന് ഇങ്ങനെ അടിക്കുന്നത്. അത് നമ്മൾ നേരിട്ട് കാണുകയാണ്. അപ്പോ ആർക്കായാലും ശരി, ഇവർ രംഗം കണ്ടുകഴിഞ്ഞാൽ പിന്നെ സാധാരണ രീതിയിൽ അത് മനസ്സിൽ നിന്ന് മാറാൻ കുറെ സമയമെടുക്കും. ഇടയ്ക്കിടയ്ക്കൊക്കെ എന്തോരും ഇത് ഇങ്ങനെ പൊട്ടിത്തകരുന്നതും കൈയും കാലും ഇട്ട് അടിക്കുന്നതും നമ്മളെ മനസ്സിൽ കടന്നു വന്നുകൊണ്ടേ. അപ്പോ അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളെ അത് അസ്വസ്ഥമാക്കും. ചിലപ്പോൾ അത് ഡിപ്രഷനിലേക്ക് പോകും. റെസിലിയൻസ് എന്ന് പറയും, മനസ്സിന്റെ ഒരു എന്താണ്, അതിൽ നിന്ന് കരകയറുന്നതിനുള്ള ഒരു ശേഷി. അപ്പോ ഇങ്ങനെ ഒരു പുറമെയാണ് സംഭവിക്കുന്നത്, സംഭവം നമുക്ക് കിട്ടുന്ന എന്താണ് ഇതിൽ നിന്ന്? സംഗതി നടക്കുന്ന പുറത്താണ്, നമുക്ക് കിട്ടുന്ന എന്താണ്? ഒരു മെന്റൽ ഷോക്കാണ്. നമ്മുടെ തലയിലല്ല കയറിയത്, നമ്മളെ തലയിൽ കയറി നമ്മൾ അറിയത്തില്ല. പക്ഷെ പുറമേ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഭയങ്കരമായ ഒരു മെന്റൽ ഷോക്കാണ്. അതിൽ നിന്ന് നമ്മൾ കരകയറുക എന്ന് പറയുന്നത് അതിനാണ് റെസിലിയൻസ് എന്ന് പറയുന്നത്. അത് ഇനി ചർച്ച ചെയ്യുന്നതാണ്. തിരിച്ചു വരിക, അതിന് ആ ഷോക്കിൽ നിന്ന് നമ്മൾ, ഇപ്പൊ നമ്മൾ എന്താണ്, ഞാൻ മുറിയുന്ന കഥകളൊന്നും പുറത്തിറങ്ങുന്നു, ആരെങ്കിലും അവിടെ നിന്ന് എന്നെ പേടിയാക്കിയാണ് ഭാവുന്നൊരു ശബ്ദമുണ്ട്. ആ സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന എന്താണ്? ഒരു ഷോക്ക്. പക്ഷെ നമ്മൾ അല്പസമയം കഴിയുമ്പോൾ നമ്മളതിന് തിരിച്ചു വരും. ആ തിരിച്ചു വരുന്നതിനാണ് റെസിലിയൻസ് എന്ന് പറയുന്നത്. ചിലർക്ക് ആ ഒരു ഷോക്കിനെ പ്രതിരോധിക്കാൻ കഴിയില്ല. ആ പ്രതിരോധിക്കാൻ ഉള്ള ശേഷിയും റെസിലിയൻസാണ്. എന്നുവെച്ചാൽ ചില ചിലപ്പോൾ അത് ഒരാള് മാനസികമായും ഒരുപാട് പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകും. ഭയം നിറ്റ ആൾക്കാർ മാനസികമായ തകർച്ചയൊക്കെ നേരിടും ഭയം കൊണ്ട്. തിരിച്ചു വരാൻ കഴിയത്തില്ല. അത് ആ റെസിലിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. തിരിച്ചു വരുന്നത് ഒരു റെസിലിയൻസ് ആണ്, പ്രതിരോധിക്കുന്ന റെസിലിയൻസ് ആണ്. അപ്പോ നമ്മുടെ ഈ ന്യൂറോട്ടിസിസം എന്ന് പറയുന്ന ഒരു മീഡിയമാണെങ്കിൽ നമ്മൾക്ക് റെസിലിയൻസ് കൂടുതലായിരിക്കും, ഇമോഷണൽ ഡെപ്ത് കൂടുതലായിരിക്കും, ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറയും. ഇതൊക്കെ കുറച്ച് മെച്ചപ്പെട്ട രീതിയിലായിരിക്കും. അല്ലാതെ മനുഷ്യനാണ് ഇമോഷൻസ് ഇല്ലാത്ത ആളെന്ന് അതിന് അർത്ഥമുണ്ടാവും. മനസ്സിലൊരു വികാരവും വരുന്നില്ല, നിർവികാരനാണ് എന്നതിനർത്ഥം. അത് വെച്ചാൽ ഇപ്പോ ഇതിനെ പലരും എന്താണോ വിമർശിക്കുന്നുണ്ട്, ആശയെഴുതി വെച്ചു. ഗുരു മല പോലെ ഇരിക്കുന്നു. ആൾക്കാർ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്ന കണ്ടിട്ട് ഗുരു അതൊക്കെ കണ്ടിട്ട് മല പോലെ അനങ്ങാണ്ടിരിക്കുന്നു എന്നാണ് ആശയെഴുതിയത് എന്ന് അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചിട്ട് വിമർശിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് അത് ചൊല്ലാൻ പാടില്ല എന്ന് പറയുന്നു. ആരാണെന്ന് കറി അങ്ങനെ പറയുന്നവരാണ്. അത് രണ്ടു കാര്യങ്ങളാണ്. ഒന്ന് ഈ പദ്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയാതിരിക്കുക, മറ്റൊന്ന് ഈ പറയുന്ന ആത്മീയതയെ കുറിച്ച് ശരിയായ ബോധം ഉണ്ടായിരിക്കുക, ആത്മീയ തത്വത്തെ കുറിച്ച്. അപ്പോ ഒരാൾക്ക് നല്ലൊരു പേഴ്സണാലിറ്റി ഉണ്ട്, വ്യക്തിത്വമുണ്ട്, തളരാത്ത ഒരു വ്യക്തിത്വമുണ്ട് എന്ന് വിചാരിച്ച അയാൾക്ക് മാനസികമായ വികാരങ്ങളൊന്നും ഉണ്ടാകില്ല എന്നർത്ഥം. അങ്ങനെ വികാരം ഉണ്ടാകുന്നതുകൊണ്ടാണ് അത്തരം ആൾക്കാരെ കുറിച്ച് പറയുന്നത് എന്താണ്, അവര് ദീനാനുകമ്പയുള്ളതാണ്, ഉള്ളവരാണ്, കാരുണ്യമുള്ളവരാണ്. കാരുണ്യം ദീനാനുകമ്പ എന്നൊക്കെ പറയുന്നത് എന്താണ്, അത് മനസ്സിന്റെ വികാരങ്ങളാണ്. അതായത് മറ്റുള്ളവരുടെ കഷ്ടം തോന്നുമ്പോൾ സ്വയം പ്രയാസപ്പെടുക, സങ്കടപ്പെടുക, അതാണ് വികാരം എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ സങ്കടപ്പെട്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയാൽ അതുകൊണ്ട് പ്രയോജനം എന്തെങ്കിലും, മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളെ കാണുമ്പോൾ സ്വയം സങ്കടം തോന്നും, കഷ്ടം എന്ന് തോന്നുന്നു. ആ കഷ്ടം കഷ്ടമെന്ന് പറഞ്ഞ് ജീവിച്ചതിന് പരിഹാരമാവും. അപ്പൊ അവിടെയാണ് ഇമോഷണൽ ഡെപ്ത് എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ ഒരു വികാരം ഉൾക്കൊണ്ടിട്ട് അതിന് കീഴ്പ്പെടാതെ അതിന് തിരിച്ചു വരും. ആ തിരിച്ചു വന്നിരിക്കുന്നതാണ് മോദസ്ഥിരത എന്ന് പറയുന്നത്. എന്നിട്ട് അതിന് പരിഹാരമായ പ്രവൃത്തികൾ ചെയ്യുക, ഇതാണ് അതിന്റെ മോഡറേറ്റ് ആയിരിക്കുന്ന ആ പേഴ്സണാലിറ്റിയുടെ ഒരടയാളം. വികാരം വരുന്നില്ല എന്നുള്ളതല്ല, വികാരം വരുന്നുണ്ട്, ദുഃഖം വരുന്നുണ്ട്, സങ്കടം വരുന്നുണ്ട്. പക്ഷെ അവിടെ ഈ രണ്ട് കാര്യങ്ങൾ, ഇമോഷണൽ സ്റ്റെബിലിറ്റി, ഇമോഷണൽ ഡെപ്ത്, അല്ലെങ്കിൽ റെസിലിയൻസ് എല്ലാം അവിടെ പ്രവർത്തിക്കും. അങ്ങനെ ദുഃഖിച്ച് ജീവിക്കുകയല്ല ചെയ്യുന്നത്, ആ ദുഃഖത്തെ മാറ്റിവെച്ചിട്ട് എന്താണ് ഇതിന് പ്രതിവിധി എന്ന് ചിന്തിക്കുന്നു, അവിടെ പ്രായോഗികമായി അതിന്റെ പരിഹാരങ്ങൾ ചെയ്യുന്നു. അതാണ് ഗുരു ചെയ്തത്. ഇത് കണ്ട് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടാണ് എന്താണ് ആശയ. പദങ്ങൾ ചൊല്ലിക്കൊണ്ടുമത് അതെല്ലാം കണ്ടിട്ട് ഗുരു സന്തോഷിക്കുന്നു എന്ന് അർത്ഥം മനസ്സിലായി കഴിഞ്ഞാൽ പോയി, ആൾക്കാർ തമ്മിൽ അടികൂടുന്ന കണ്ടിട്ട് ഗുരു സന്തോഷിക്കും. അങ്ങനെയാണ് അവർ വ്യാഖ്യാനിക്കുന്നത്. അതാണ് ആശ ഉദ്ദേശിച്ചത്. ഇവർ വ്യാഖ്യാനിക്കുന്ന എങ്ങനെയാണ്, ആൾക്കാർ തമ്മിലടിക്കുന്ന കണ്ടിട്ട് ഗുരു എന്ത് ചെയ്യുന്നു, സന്തോഷിച്ചിരിക്കുന്നു. കുമാരനാശാൻ ഗുരുവിനെ മനസ്സിലാക്കി, ഗുരു കുമാരനാശാന് തത്വം അറിയത്തില്ല, അബദ്ധമാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഗുരു അങ്ങനെയുള്ള ആളല്ല. ആശാൻ എന്താ എഴുതിയത്, അതന്നെ ആശാൻ എന്താ എഴുതിയത്, ആശാൻ എഴുതി തന്റെ ചുറ്റുപാടുകളിൽ എന്തെല്ലാം നടന്നാലും അത് തന്റെ ഇമോഷണൽ ഡെപ്തിനെ ബാധിക്കുന്നില്ല, അതാണ് എഴുതിയത്. അല്ലാതെ അറിയുന്നില്ലെന്നോ അതിനനുസരിച്ച് തന്റെ മനസ്സിന് വികാര വിചാരങ്ങളൊന്നും ഉണ്ടാകുന്നില്ലെന്നോ എന്താ, അത് കണ്ട് സന്തോഷിക്കല്ല, അതുണ്ടാക്കുന്ന വികാരങ്ങൾക്ക് കീഴ്പ്പെടുന്നില്ല എന്നുള്ളതാണ് രണ്ട് കാര്യം പ്രത്യേകം മനസ്സിലാക്കുന്നത്. വിമർശിക്കുന്നവർ പറയുന്നത് എന്താണ്, ഈ അടിയും പിടിയൊക്കെ കണ്ടുപോയി മല പോലെ അനങ്ങാതെ സന്തോഷിച്ചിരിക്കുന്നു എന്നാണ് ആശാൻ എഴുതിയിരുന്നത്. അങ്ങനെയല്ല, ആശാനോട് എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്, ഈ പ്രശ്നങ്ങളെല്ലാം നടക്കുമ്പോ ഗുരു ഇതെല്ലാം കണ്ടിട്ട് അതിന് അധീനനായി പോകുന്നില്ല, അതുണ്ടാക്കുന്ന വികാര വിചാരങ്ങൾക്ക് ഗുരു കീഴ്പ്പെട്ടു പോകുന്നില്ല എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിച്ചത്. മോദസ്ഥിരത എന്ന് പറയുന്നത് ഇത്. ഇതിനകത്ത് രണ്ട് പ്രശ്നമുണ്ടെന്നാണ്, ഒന്ന് ഗുരു എന്ന് പറയുന്ന വ്യക്തിത്വത്തെ മനസ്സിലാക്കുന്നതിനുള്ള പ്രശ്നം, രണ്ടാമത് അതിൽ പറയുന്ന ആത്മീയ തത്വത്തെ ഗ്രഹിക്കാൻ കഴിയാത്ത പ്രശ്നം. അപ്പോ ഇതിങ്ങനെ എന്തുകൊണ്ട് ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ തോന്നുന്നു? രണ്ട് കാരണങ്ങളാണ്. വ്യാഖ്യാനിക്കുന്നവർ ഒന്നുകിൽ ഹൈ ന്യൂറോട്ടിസം ഉള്ളവരായിരിക്കും, അല്ലെങ്കിൽ തീരെ ലോ ന്യൂറോട്ടിസം ഉള്ളവരായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നത്. ഒരു മോഡറേറ്റ് ന്യൂറോട്ടിസം ആണെങ്കിൽ ഇങ്ങനെ നമുക്കൊരർത്ഥം തോന്നത്തുള്ളൂ. എന്താണ് മോദസ്ഥിരനായി മല പോലെ ഇരിക്കുന്നു എന്ന് വെച്ചാലർത്ഥം അതിന് മനസ്സ് കീഴ്പ്പെടുന്നില്ല, ഇമോഷണൽ ഡെപ്ത് ഉള്ള ആളാണ്, അല്ലാതെ വികാരരഹിതൻ എന്നല്ല. വികാരരഹിതനും വിചാരശൂന്യനുമായ ഒരാളാണ് ഗുരു എന്നുള്ള ആശ എഴുതിയത്, മനസ്സിലായ? അപ്പൊ ആ വ്യക്തിത്വത്തെ മനസ്സിലാക്കുന്നതിന് വന്നൊരു പോരായ്മയാണ്. അപ്പോ ആശാനെ സംബന്ധിച്ചിടത്തോളം നിരന്തര സഹവാസം കൊണ്ട് ഗുരുവിന്റെ ആശയങ്ങൾ മാത്രമല്ല മനസ്സിലാക്കാൻ പറ്റിയത്, പിന്നെ എന്താണ് ഗുരു എന്ന് പറയുന്ന വ്യക്തിയെ മനസ്സിലാക്കാം. വർഷങ്ങളോടുള്ള സഹവാസങ്ങൾ, അതുകൊണ്ടാണ് അത് കൃത്യമായിട്ട് വരച്ചു വെച്ചത് ഇങ്ങനെയാണ്. ഇമോഷണൽ ഇന്റലിജൻസും അത് വേറെ. അത് എന്താണ് ഇന്റലിജൻസിനെ കുറിച്ച് ഞാൻ മുമ്പേക്ക് ഇവിടെ പറഞ്ഞിട്ടില്ലേ, പലതരത്തിലുള്ള ഇന്റലിജൻസ്. മുമ്പേക്ക് ഞാൻ ഇവിടെയാണ് പഠിക്കാറ്, ഒരു എട്ട് തരത്തിലുള്ള ഇന്റലിജൻസ്, സ്പേഷ്യൽ ഇന്റലിജൻസ്, ഇമോഷണൽ ഇന്റലിജൻസ്, ഇങ്ങനെ പലതരത്തിലുള്ള. അതൊരു അമേരിക്കക്കാരൻ സൈക്കോളജിസ്റ്റിന്റെ അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടാണ്. അതാണ് ഞാൻ അടുത്ത ദിവസം പറയാം, വേറൊരു ദിവസം പറയാം. ഒന്നല്ല, ഒരു 9 ഇന്റലിജൻസുകളും ചിലത് 11 വരെ പറയുന്നുണ്ട്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊരു വിഷയമാണ്. ഇതല്ല ഇത് പറയുന്നത്. എന്താണ് ആ ഇമോഷണൽ ഡെപ്തിനെ കുറിച്ച് പറയുന്നത്? അത് മനസ്സിലാക്കാതെ ഇതൊക്കെ വിമർശിക്കുക, ആശാന വിവരമില്ലെന്ന് പറയുക എന്ന് പറഞ്ഞാൽ പറയുന്നവർക്ക് എന്തില്ലെന്ന് പറയുന്നു. എന്താ മോഡറേറ്റ് അല്ലെന്ന് പറയുന്നു. അപ്പൊ തന്റെ അതിലെ ആ പോയിന്റ് ഇതാണ്, തന്റെ ചുറ്റുപാടും നടക്കുന്ന നന്മതിന്മകളിലും പ്രശ്നങ്ങളിലും എല്ലാം കണ്ടുകൊണ്ട് അതിൽ സന്തോഷിച്ചിരിക്കുന്നു എന്നല്ല ആശാൻ പറഞ്ഞത്. തന്റെ ചുറ്റുപാടുകളും നടക്കുന്ന എല്ലാ അനീതികളും പുലരുതായ്മകളും അത് തന്നിൽ ഉണ്ടാക്കുന്ന വികാര വിചാരങ്ങളും അതിന് സ്വയം കീഴ്പ്പെടാതെ അതാണ് മല പോലെ ഇരിക്കുന്നു എന്ന് പറയും. അത് വിചാരങ്ങൾ ഉണ്ടാക്കുന്നില്ല, വികാരങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നർത്ഥമല്ല. ഒരാൾക്ക് എന്താണ് ഗുരുവിനെ പറഞ്ഞിട്ടില്ലേ, കഷ്ടം ദീനം പിടിച്ചു എന്ന് പറയുമ്പോൾ ആദ്യം പറയുന്നത് കഷ്ടം എന്നുള്ളതാണ്. അപ്പൊ ആ കഷ്ടം എന്നുള്ള വികാരം ഉള്ളി വരുന്നുണ്ട്, ആദ്യം അതാ വരുന്നത്. അപ്പോ ആ കഷ്ടം എന്ന് പറയുന്നതാണ് പിന്നീട് കനിവായി മാറുന്നത്, കരുണയായി മാറുന്നത്. അതാണ് പിന്നീട് പ്രവർത്തനത്തിൽ പ്രേരിപ്പിക്കുന്നത്. പിന്നെ പ്രായോഗികമായി എന്ത് ചെയ്യാം ഇതിന്റെ പരിഹാരം എന്ന് ചിന്തിക്കുന്നു. ഈ വ്യക്തിത്വത്തെ വിട്ടിട്ട് കേവലം ഫിലോസഫി ഇത് മാത്രം പോവുക എന്ന് പറയുന്നത് കൊണ്ട് മനുഷ്യന് യാതൊരു തരത്തിലുള്ള പ്രയോജനം ചെയ്തു. നിങ്ങളെത്രയൊക്കെ ശാസ്ത്രങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചാലും നമ്മുടെ വ്യക്തിത്വത്തെ നമ്മൾ കറക്റ്റ് ചെയ്തില്ലെങ്കിലും ഈ പഠനം കൊണ്ടോ ഈ അറിവ് കൊണ്ടോ ഒന്നും യാതൊരു പ്രയോജനം ഉണ്ടാകും. നമ്മൾ നമ്മുടെ ഈ പലപ്പോഴും നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഈ മോഡലുകൾക്ക് നമ്മൾ സ്വയം ഒരു ഇരയായി തന്നെ ജീവിക്കേണ്ടി വരും. പാണ്ഡിത്യവും അറിവൊക്കെ ഒരു ഭാഗത്തിരിക്കും. അതുകൊണ്ടാണ് പലരെ കുറിച്ച് നമ്മൾ ഇയാളിത്രയൊക്കെ പഠിക്കുകയും അറിവുണ്ടായി ചോദിച്ചാൽ എന്താ ഇയാൾ ഇങ്ങനെ എന്ന് നമ്മൾ ചോദിക്കാറില്ല. അത് മറ്റൊരാളെ കുറിച്ച് ചോദിക്കുന്നതിന് തന്നെ സ്വയം ചോദിക്കണം, ഞാൻ ഇത്രയും കാലമായിട്ട് ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന, എന്നിട്ടെന്താ എനിക്കൊരു മാറ്റം വരാത്ത എന്തുകൊണ്ട്? എനിക്ക് മാറ്റം വരിക എന്ന് പറഞ്ഞാൽ ഞാൻ നേടിയ അറിവുകൊണ്ടല്ല മാറ്റം വരേണ്ടത്, എന്റെ വ്യക്തിത്വത്തിലാണ്. എന്റെ വ്യക്തിത്വത്തെ മനസ്സിലാക്കി അതിൽ കറക്ഷൻ വരുത്തിയാല് ആ മാറ്റം വരുത്തുള്ളൂ. ആ വ്യക്തിത്വത്തെ ശരിക്ക് അനലൈസ് ചെയ്യുന്നതാണ് നമ്മൾ ഈ പറയുന്ന കാര്യം. ഇപ്പൊ ഗുരുവിന്റെ തന്നെ ജീവിതം നോക്കുക, ഗുരുവിന്റെ വ്യക്തിത്വത്തെ തന്നെ പരിശോധിച്ചു നോക്കുക. ഗുരു ഒരുപാട് മാനസികമായ സംഘർഷങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നതായിട്ടാണ് ഗുരുവിന്റെ രചനകളിൽ നിന്നും മനസ്സിലാക്കുക. പശുവിശതകത്ത് എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നു? സാധാരണ ഒരു മനുഷ്യനെ പോലെ സ്വയം വിലപിക്കുന്നതായിട്ടാണ് മാനസിക സംഘർഷങ്ങൾ എല്ലാ തരത്തിലും. ഒരു മനുഷ്യന് ഏതെല്ലാം തരത്തിൽ ഭൗതികമായ ദുഃഖങ്ങൾ ഉണ്ടാകുമോ ആ ഭൗതിക ദുഃഖങ്ങളും അതുപോലെ എന്തെല്ലാം ആത്മീയമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ ആ ആത്മീയ പ്രശ്നങ്ങളിലും എല്ലാം ഗുരു കടന്നു പോകുന്നതായിട്ട് സ്വയം രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. പിന്നെ അതിൽ നിന്ന് മോചനം നേടുന്ന ഒന്ന് മുന്നോട്ട് വരുമ്പോൾ രേഖപ്പെടുത്തി വയ്ക്കും. സാധാരണ മനുഷ്യന്റെ കഷ്ടപ്പാട് ശിവശതകത്തിൽ എഴുതിയിരിക്കുന്നതാണ്. അതിശരണം അവിതന്നെ വന്നിരുന്നാൾ അതി പരിദേവന ചെയ്തതൊക്കെയും മറന്നു ഞാൻ. അപ്പോ ഇവിടെ ഈ വണ്ണം അലഞ്ഞിടുന്നു എന്ന് പറയാണ്. അപ്പോ ഈ അതിശരണം എന്ന് പറഞ്ഞ എന്താണ്? കോളറ അന്നത്തെ സർവസാധാരണം. അതൊന്നും ഭരണത്തോടടുത്തു പിന്നീടും ഗുരുവിലെ സംഭവിച്ചിട്ടുണ്ട്. രണ്ടാമത് ആശാനിരുന്ന് ശുശ്രൂഷിക്കുകയും ചെയ്ത കാരണം ഇത്തരം അത് ഭൗതികമായ ദുഃഖങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദൈവത്തെ വിളിച്ചു, അതൊക്കെ ശരിയായി, വീണ്ടും അതൊക്കെ മറന്നിട്ട് വീണ്ടും പഴയതുപോലെയായി. ഇങ്ങനെ എത്രയോ എത്രയോ സന്ദർഭങ്ങളാണ് ഗുരു രേഖപ്പെടുത്തി വെച്ചത്. പിന്നെ സ്വയം താൻ തന്നെ അനുഭവിച്ച എന്താണ് വളരെ തീക്ഷ്ണമായിരിക്കുന്ന ലൈംഗിക ചോദനകൾ, അതിന്റെ അത് തനിക്കുണ്ടാക്കിയ കഷ്ടപ്പാടുകൾ ശിവശതകത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടില്ലേ? അതെ, ഇതൊക്കെ സ്വയം അനുഭവിച്ച കാര്യങ്ങളാണ്. അപ്പോ എന്താണ് ഇത്തരം കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നേരിട്ടതും അത് രേഖപ്പെടുത്തി വെക്കുകയും ചെയ്ത ഒരു ഇന്നത്തെ വഴി പറഞ്ഞ ഒരു പച്ചയായ മനുഷ്യനാണ് ഗുരു. മനസ്സിലായോ? ഒരു മനുഷ്യനാണ്. കാരണം ഇതൊക്കെ എന്താണ്? മാനുഷിക ഭാവങ്ങളാണ്, മനുഷ്യന്റേതായ കഷ്ടപ്പാടുകളാണ്. ഏത് മനുഷ്യനും നേരിടേണ്ടി വരുന്ന പേരെടുത്ത് പറയുന്നത് എന്താണ്? ഇപ്പൊ പറഞ്ഞ എന്താണ് അത് ലൈംഗികമായ കാര്യങ്ങളാണ്, ലൈംഗിക ചോദനകളും അവിടെ ഫൈറ്റ് ചെയ്തു. അതായത് സുബ്രഹ്മണ്യ വിശദത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് പേപ്പട്ടി പേപ്പട്ടി കൊണ്ടോ സുബോധം. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ അത് ഇതൊക്കെ മനുഷ്യന്റെ ഭാവങ്ങളല്ലേ. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് മുമ്പോട്ട് വന്നു കഴിയുമ്പോ ഇതെല്ലാം മാറി ഒരു സ്റ്റേബിളായ അവസ്ഥയിലേക്ക് വരുന്നു. അത് ഗുരു നമ്മളിത് തിരിച്ചറിയുന്നില്ല. ഗുരു ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് കറക്റ്റ് ചെയ്ത് ഒടുവിൽ എന്താ പറയുന്നത്? നാം അറിവാകുന്നു, ജനനം മരണം ദാരിദ്ര്യം രോഗം ഭയം ഇതൊന്നും നമ്മെ തിരുണ്ടില്ല. അവിടെ എത്തുമ്പോ ഉറപ്പായി, മനസ്സിലായോ? അവിടെ സ്ഥിരമായി. ആ മോദസ്ഥിരതയെ കുറിച്ചാണ് ആശ എഴുതിയിരിക്കുന്നത്. മറ്റേ അവസ്ഥയൊക്കെ കടന്നു കടന്നു വന്നു. ഇത് എപ്പോഴും സാധാരണ മനുഷ്യർക്ക് ഉണ്ടാകുന്ന ഒന്നാണല്ലേ? അല്ല, സാധാരണ മനുഷ്യർക്ക് ഉണ്ടാകുന്ന ഒന്നാണ്. എന്നിട്ട് അതിൽ നിന്ന് വന്ന മാറ്റവും നമ്മൾ മനസ്സിലാക്കണം. ആ മാറ്റത്തിലാണ് ഈ പറയുന്ന മോദസ്ഥിരത എന്ന് പറയുന്നത്. പിന്നെ അതൊന്നും ബാധിക്കുന്നില്ല. അങ്ങനെ ഒരു വളരെ പക്വമായ യോഗാരൂഢൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. അതിനാണ് യോഗാരൂഢൻ എന്ന് പറയുന്നത്. അഞ്ജന ഇപ്പൊ അതിനെ കുറിച്ച് ചിന്തിക്കാൻ പോകും. ഇവിടെ പറയുന്ന വേറെ വിഷയമാണ്. ഇപ്പൊ അത് വ്യാഖ്യാനിക്കാനാ ഞാൻ ചെയ്യുന്നത്. പറയുന്ന വിഷയത്തിൽ മനസ്സ് നിൽക്കാത്തത് ഇതുപോലെ ഹൈ ആണ്. നമ്മൾ പറയുന്ന വിഷയത്തിൽ നിൽക്കണം. ഞാൻ പറയുന്ന മാനുഷിക ഭാവങ്ങളാണ്. അപ്പൊ വേറെ പദ്യം എടുത്ത എന്റെ അർത്ഥം ചോദിക്കും. ഈ ഞാൻ പറയുന്നതായിട്ട് എന്താ ബന്ധം? ഞാൻ പറയുന്നത് മാനുഷികമായ ഭാവങ്ങളിൽ നിന്ന് ഗുരു പോലും അത്തരം ഭാവങ്ങൾക്ക് വിധേയനായിരുന്നു. അത് കഴിഞ്ഞ് അതിൽ നിന്ന് മാറി മോദസ്ഥിരനായി പിന്നെ തന്റെ എന്താണ് ഒരു 10,000 ആതിഥേയരും ഒന്നായി. അവിടെയൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള പരാതികൾ എന്തെങ്കിലും ഉണ്ടോ? ഒരു പരാതി ഇല്ലല്ലോ. ആരോടും പരാതി പറയുന്നില്ലല്ലോ. 10,000 ആതിഥേയരും ഒന്നായി വരും. വിവേക വൃത്തിയെ കുറിച്ച് പറയുമ്പോൾ പരാതി പറയുന്നുണ്ട്. അണുമറിവിൽ മഹിമാവിൽ അംഗമില്ലാതണയും എന്നൊക്കെ പറയുന്നിടത്ത് എന്തെങ്കിലും പരാതി പറയുന്നുണ്ട് ആരോടെങ്കിലും? ആ അതൊക്കെ ആ പറയുന്നൊക്കെ എന്താണ്? അതാണ് യോഗാരൂഢമായ ഒരവസ്ഥ. അത് നേരത്തെ നമ്മൾ കാണുന്നൊക്കെ എന്താണ്? അതൊക്കെ വ്യക്തിത്വത്തിലുള്ള പ്രശ്നങ്ങളാണ്. ഗുരു ഒരു വ്യക്തിയാണ്, മനുഷ്യനാണ്. അപ്പൊ ആ വ്യക്തിത്വത്തിലുള്ള പ്രശ്നങ്ങളാണ് എടുത്തു കാണിക്കുന്നത്. അത് കഴിഞ്ഞ് അതെല്ലാം പരിഹരിച്ചു. അതെങ്ങനെ പരിഹരിച്ചു? അതിന് ഫിലോസഫി സഹായിച്ചു. അന്ന് സഹായിച്ച ഫിലോസഫിയുടെ വെളിച്ചത്തിൽ ആ പറയുന്നത് എന്താണ്? നാം അറിവാകുന്നു, ഇതൊന്നും നമ്മെ തീണ്ടുകയില്ല എന്ന് പറയുന്നു. അതാണ് വ്യക്തിത്വവും ഫിലോസഫിയും വേണമെന്ന് പറയുന്നത്. അപ്പൊ വ്യക്തിത്വം ഫിലോസഫി ഇല്ലാതെ വ്യക്തിത്വം ആണെങ്കിലും അതിന് പൂർണ്ണത വരത്തില്ല. ഫിലോസഫി ഇല്ല, വ്യക്തിത്വം മാത്രം പൂർണ്ണത വരത്തില്ല. കേവലമായ ഫിലോസഫി വ്യക്തിത്വം ഇല്ല, അതും പൂർണ്ണത വരത്തില്ല. ഇത് രണ്ടും ചേരണം. അപ്പോ ഞാൻ അറിവാകുന്നു എന്ന് പറയുന്നതാണ് ഫിലോസഫി. അതുകൊണ്ടുണ്ടാകുന്ന യോഗാരൂഢമായ അവസ്ഥ, ആ ഒരവസ്ഥയാണ് അങ്ങനെയുള്ള പല സന്ദർഭങ്ങളും ഒടുവിൽ ഗുരു എടുത്തു കാണിക്കുന്നു. അതൊക്കെ പിന്നീടാണ്, ആദ്യകാലത്തല്ല, മറ്റൊക്കെ ആദ്യകാലത്താണ്. അപ്ഡേഷനിലാണ് പിന്നീട് ഈ ക്ഷേത്രത്തെ ക്ഷേത്ര നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ലെന്ന് പറഞ്ഞത്. ആ അതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി. ഇതെല്ലാം എന്നും എന്താണ് ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്. അതൊക്കെ പുതിയ പുതിയ അറിവുകൾ സ്വീകരിക്കുക, അതിനനുസരിച്ച് സ്വയം മാറുക. ഗുരു നിരന്തരം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതാണ് വ്യക്തിത്വത്തെ എന്താണ് പരിഷ്കരിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ വളർച്ച എന്ന് പറയുന്ന അതാണ്. ആ ഭാഗവും ഫിലോസഫിയും കൂടെ ചേരുമ്പോഴാണ് ഗുരു എന്ന് പറയുന്ന ഒരു യഥാർത്ഥ മനുഷ്യൻ ആവുന്ന അവിടെയാണ്. അപ്പോ ആ രീതിയിൽ ഗുരുവിനെ മനസ്സിലാക്കുമ്പോ അതിന് കുറച്ചുകൂടി യാഥാർത്ഥ്യബോധം ഉണ്ടാവും. അതുകൊണ്ട് ഗുരുവിനെ ആരാധിക്കുന്നതിനോ പൂജിക്കുന്നതിനോ തെറ്റൊന്നുമില്ല. ആരാധിക്കാം, പൂജിക്കാം, അങ്ങനെയുള്ള ഒരു മനുഷ്യനെ, മനസ്സിലാവും, ഇതെല്ലാം ചേർന്ന ഒരു മനുഷ്യനെ ദൈവം എന്ന് പറയുന്നതിന് തെറ്റൊന്നുമില്ല. അതാണ് ദൈവം എങ്കിൽ ദൈവമെന്ന് കരുതി ആരാധിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അങ്ങനെ ആരാധിക്കാം. പക്ഷെ ഈ പാരമ്പര്യമായ ദൈവങ്ങളുടെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റില്ല. അത് വളരെ മോശമാണ്. ഇവിടെ ഇത്തവണ പ്രസംഗിക്കാൻ വന്ന ഒരാൾ പറയും പത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താണ് ഗവർണറല്ലേ, വിഷ്ണുവിന്റെ അവതാരമാണ് നാരായണ ഗുരു എന്ന് എഴുതി. വിഷ്ണു വിഷ്ണു അങ്ങനെയാണ് പത്രത്തിലൊക്കെ എഴുതി. ആരല്ലേ, അവരൊക്കെ ഇങ്ങനെ അവരെ പഠിപ്പിച്ചു വിടുന്ന അതാണ് എല്ലാവരെയും വിഷ്ണുവിന്റെ അവതാരമാക്കുക. അത് വളരെ മോശം കാര്യമാണ്. മനസ്സിലാ, വിഷ്ണുവിന്റെ അവതാരമാണെന്ന് പറഞ്ഞ നിങ്ങൾ പുരാണങ്ങൾ വായിച്ചു നോക്കണം. ഈ വിഷ്ണുവിന്റെ അവതാരങ്ങൾ ചെയ്തിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങളും വേണ്ടാധീനങ്ങളൊക്കെ വായിച്ചാൽ ഞെട്ടിപ്പോകും. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ വാദിഷ്ഠം ക്ലാസിന്റെ തുടക്കത്തിൽ അത് ഞാൻ കുറെ പറയുന്നുണ്ട്. അതിനകത്തുള്ളത് തന്നെയാണ്, അതിനകത്ത് വാദിഷ്ഠത്തിൽ ഉള്ള കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. വിഷ്ണുവിന്റെ അതിക്രമങ്ങൾ, ലൈംഗിക അതിക്രമങ്ങളും മറ്റും മറിച്ച് ഈ അവതാരങ്ങളൊക്കെ വളരെ മോശം പ്രവൃത്തികൾ ചെയ്യുന്ന ആൾക്കാരാണ്. ഗുരുവിനെ എങ്ങനെ അറിയപ്പെടുത്തുന്നത്? വിഷ്ണു പരബ്രഹ്മമൂർത്തിയാണ്. വിഷ്ണുവിനെ സ്തുതിക്കുകയോ രാമനെ സ്തുതിക്കുകയോ എന്താണ് ഗോവിന്ദനെ സ്തുതിക്കുകയോ അതല്ല. അത് ചെയ്യുന്നതും ഞാൻ ഈ പറയുന്ന കാര്യമായിട്ട് ബന്ധപ്പെടുത്താറ്. ഒരിക്കൽ ശാസ്ത്രവേദ്യർ എന്നോട് പറഞ്ഞാണ്, നടരാജ ഗുരുവിനോട് ഗുരു പിന്നെ ഗുരു പറഞ്ഞു, ആ ഞാൻ ശങ്കരാചാര്യരെ അനുകരിച്ച് കുറെ പദ്യകൃതികൾ എഴുതി വെച്ചിട്ടുണ്ട്, അതൊന്നും വ്യാഖ്യാനിക്കാൻ പോകണ്ടാണ്. മനസ്സിലായോ? അപ്പോ ശാസ്ത്രസാറിനെ അറിയാമല്ലോ, ആരെങ്കിലും ആനുകൂല്യത്തിന് വേണ്ടി രാഷ്ട്രീയക്കാരൻ പോലെ കള്ളം പറയുന്ന ആളത്. നടായവിനോട് പറഞ്ഞായിട്ട് അങ്ങ് രേഖപ്പെടുത്തിയത് എന്നോട് പറഞ്ഞാണ്, നേരിട്ട് ഇവിടെ ഇരുന്നു. ശങ്കരാചാര്യരെ അനുകരിച്ച് ഞാൻ കുറെ സ്തോത്രങ്ങൾ എഴുതിയിട്ടുണ്ട്, അതൊന്നും വ്യാഖ്യാനിക്കാൻ പോകണ്ടാണ്. തീർച്ചയായിട്ടും മിക്കവാറും എല്ലാ ശ്ലോകങ്ങളും അതേ ശങ്കരാചാര്യരുടെ വാക്കുകൾ തന്നെ ഉപയോഗിച്ചിരിക്കുന്നു. വിനായകാഷ്ടമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ശങ്കരാചാര്യരുടെ വിനായകാഷ്ടം പോലെ തന്നെ, വാസുദേവാഷ്ടമോ അങ്ങനെ തന്നെ. മലയാളത്തിൽ എഴുതി ഒഴിയ എല്ലാ ശങ്കരാചാര്യരുടെ അനുകരണം തന്നെയാണ്. ചെമ്പരാഷ്ടകല്ല കാലഘട്ടത്തിന്റെ സ്വാധീനവും. അപ്പോ എന്താണ്, പാരമ്പര്യമായ രീതികളിൽ സംസ്കൃതം പഠിക്കുകയും ഇത്തരം കൃതികളൊക്കെ വായിക്കുകയൊക്കെ ചെയ്യുന്നവര് ഇത്തരം കവിതകൾ എഴുതുന്നത് സ്വാഭാവികമാണ്. ആ സമയത്ത് അവരുടെ മനസ്സിൽ ഇന്നിപ്പോ ഞാൻ പറയുന്നത് പോലെ വിമർശനാത്മകമായി ചിന്തിച്ചിട്ടല്ല കവിത എഴുതുന്നു. അതൊക്കെ എഴുതുന്ന തികച്ചും വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും അടിസ്ഥാനത്തിലാണ്, അത് സംശയമൊന്നുമില്ല. പക്ഷെ നമ്മള് ഇത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഇന്നത്തെ നമ്മുടെ ചിന്ത അനുസരിച്ചാണ്. നമ്മളിതിനെ ശരിക്കും ക്രിട്ടിക്കലായി പരിശോധിച്ചിട്ടാണ്, ക്രിട്ടിക്കൽ തിങ്കിങ്. ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നു എന്താണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞത്. ഒരു ബോധമുണ്ട്. എന്താണ് മുൻവിധികളില്ലാതെ, യുക്തിദോഷങ്ങൾക്ക് കീഴ്പ്പെടാതെ, പാരസികൾക്ക് കീഴ്പ്പെടാതെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചു പറയുന്നതാണ് ഞാൻ. അതാണ് കുട്ടികൾ തിങ്ങുന്നത് എന്ന് പറയും. അങ്ങനെ വിലയിരുത്തുന്നതാണ്. ഗുരു ഗുരുവിന്റെ ചെറിയ പ്രായത്തിൽ ഭക്തനും വിശ്വാസിയുമായിരുന്ന കാലഘട്ടത്തിൽ എഴുതിയ കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. അവിടെ ഗുരു എന്താണോ ദിവ്യനായില്ല, ഗുരു ദിവ്യനായില്ല എന്നുള്ളതല്ല. ഗുരു ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് പോലെ ഇത്തരം ഗ്രന്ഥങ്ങൾ പരിശോധിച്ചിട്ടെഴുതിയല്ല. പിൽക്കാലത്ത് ഇതിനെയൊക്കെ അങ്ങനെ പരിശോധിച്ച സമയത്ത് ഗുരു പറഞ്ഞിട്ടുണ്ട്, ശിവനെന്ന് പറഞ്ഞ ഒരു കാട്ടുജാതിക്കാരുടെ നേതാവാണെന്നും പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുണ്ടോ? ശ്രീരാമനൊക്കെ അങ്ങനെ നേതാക്കന്മാരായിരുന്നു, നല്ല നേതാക്കന്മാരായിരിക്കും എന്നും പറഞ്ഞു. മനസ്സിലായി, മനുഷ്യരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, അപ്പോ ശിവശതം എഴുതിയാളാണിത് പറഞ്ഞത്. അപ്പം ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും ശ്രദ്ധയുടെയും ഒരു കാലമുണ്ട്. ആ കാലഘട്ടത്തിൽ പറയുന്നത് കഴിഞ്ഞ് പിന്നെ ചിന്തയുടേതായ ഒരു കാലമുണ്ട്. അതിനാണ് നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ് പോയി. അപ്പോ ഈ അഭിപ്രായങ്ങൾ മാറ്റി ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിച്ച് ആദ്യം എഴുതിയത് എന്താണ്? അത് തെറ്റെന്നല്ല പറയുന്നത്, അത് വിശ്വാസത്തിന്റെയും ശ്രദ്ധയുടെയും അടിസ്ഥാനത്തിൽ തന്നെ എഴുതിയത് തന്നെയാണ്. ആ ഒരു കാഴ്ചപ്പാട് അങ്ങനെ പിന്നെ മാറി. അപ്പോ ശരിയായ എന്താണ്, ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ഒരു അപൂർവമായ വ്യക്തിത്വം, അപൂർവമായ വ്യക്തിത്വവും ആധുനികമായ ഒരു ഫിലോസഫി രണ്ടും കൂടെ ചേർന്ന ഒരു യഥാർത്ഥ മനുഷ്യനാണ് ഒരു നാരായണ ഗുരു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ ഇഷ്ടം. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ദൈവമാണെന്ന് പറഞ്ഞാൽ വിരോധമില്ല, അതാണ് ദൈവം, അല്ല വേറെ ദൈവമൊന്നുമില്ല. മനസ്സിലായ? എന്താന്ന്, എന്താ ഞാൻ ഇപ്പൊ പറഞ്ഞത്? അല്ല അങ്ങനെയെന്നല്ല, എങ്ങനെ എങ്ങനെ ഞാൻ പറഞ്ഞപ്പോ തോന്നുന്നു മൂല്യമൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് എന്താണോ അത് മനസ്സിലാക്കുന്നത്, അപൂർവമായ വ്യക്തിത്വവും ആധുനികമായ ഫിലോസഫിയും ചേർന്ന ബാക്കി മനുഷ്യനെന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞത്, ഒരു യഥാർത്ഥ മനുഷ്യൻ. ആ മനുഷ്യനെ ദൈവം എന്ന് പറഞ്ഞാൽ എനിക്ക് വിരോധമൊന്നുമില്ല, എന്റെ വിരോധത്തിന് പ്രസക്തിയൊന്നുമില്ല. ഞാൻ പറയുകയാണ് ആലങ്കാരിക ഭാഷയിൽ പറഞ്ഞാണ്. അങ്ങനെ ഒരു മനുഷ്യൻ ദൈവമാണെന്ന് പറഞ്ഞാൽ ശരി, മറിച്ച് വിഷ്ണുവിന്റെ അവതാരമായ ദൈവം എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല. വിഷ്ണുവിന്റെ അവതാരത്തെ കുറിച്ച് പുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ, ഇതൊന്ന് കേട്ടുപോകും. അത് ഞാൻ ഭക്തന്മാരുടെ മുമ്പിലാണ് പറഞ്ഞത്, നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരുടെ മുമ്പിലല്ല. അവരും ഉണ്ടാകെ കേട്ടോണ്ടിരുന്നു, കാരണം പുരാണമാണ് പറയുന്നത്, എന്റെ അഭിപ്രായമല്ല, നിഷേധിക്കാൻ പറ്റത്തില്ല. അത്രയും വേണ്ടാധീനങ്ങളാണ് ഈ ദൈവങ്ങൾ കാണിക്കുന്നത്. ഗുരു എന്താ പറഞ്ഞത്? ദൈവം പറയുന്ന എന്താണ്? വിനാശായ ദുഷ്കൃത, ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവരെയൊക്കെ നശിപ്പിക്കാൻ ആണ്, കൊല്ലാനാണ് ഞാൻ വന്ന. ഗുരു എന്താ പറയുന്നത്? വിനാശ, ഈ ദുഷിച്ച പ്രവൃത്തികൾ ചെയ്യുന്നവരെ രക്ഷിക്കാനാണ് ഗുരു വന്നത്. അപ്പൊ രണ്ടും ഒന്നാമത് കഴിഞ്ഞത് കൊല്ലുന്നത് രക്ഷിക്കുന്ന ഒന്നാവും. ഈ വ്യത്യാസം മനസ്സിലാക്കണ്ടേ? ഇനി വേറെ നിങ്ങൾ പറയുന്നതാണ് ബ്രഹ്മവിത്ത് ബ്രഹ്മയോ ഭവതി, അതിനോട് ഞാൻ യോജിക്കുന്നില്ല. അത് യോജിക്കാൻ പറ്റില്ല. ഈ ബ്രഹ്മവിത്ത് ബ്രഹ്മയോ ഭവതി എന്ന് പറഞ്ഞ ആരാണോ? ബ്രഹ്മവിത്ത് ബ്രഹ്മയോ ഭവതി എന്ന് പറഞ്ഞ ആരാണ്? ശങ്കരാചാര്യ. ആ ശങ്കരാചാര്യരാണ് എന്ത് പറഞ്ഞ, എന്തിനു സപ്പോർട്ട് ചെയ്തത്? ശൂദ്രന്റെ ചെവിയില് ഈ ഒരുക്കി ഒഴിക്കുന്ന കാര്യത്തിൽ സപ്പോർട്ട് ചെയ്ത ആളാണ്. അപ്പൊ അതുപോലെ എന്താണ് ഗുരുവിനെ ബ്രഹ്മവിത്താക്കുന്ന എന്തിന്? മനസ്സിലായോ? ഗുരുവിനെ എങ്ങനെ മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഓർക്കേണ്ട കാര്യമാണ്, ദഗ്ധ്വാ ജ്ഞാനാഗ്നനാ സർവം ഉദ്ദേശ്യ ജഗതാമിതം കരോതി വിധിവത് കർമ്മ ബ്രഹ്മവിത് ബ്രഹ്മ. അങ്ങനെ മനസ്സിലാക്കും, അല്ല മറ്റേ രീതി മനസ്സിലാക്കരുത്. ഉപനിഷത്ത് തന്നെ അത് പറയുന്നോണ്ട് കാര്യമില്ല. ഇത് പറഞ്ഞ ആളാണ് പറഞ്ഞ സപ്പോർട്ട് ചെയ്തതാണ് ശൂദ്രന്റെ ചെവിയില് ഈ ഒരു ജോലിക്കാന്ന് പറഞ്ഞാൽ പിന്നെ സഹിക്കാം. ശൂദ്രൻ രണ്ടായിട്ട് പിളർക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്, രണ്ടായിട്ട് നേർപകുതിയായിട്ട് ഈ ഉള്ളിയൊക്കെ മുറിക്കുന്ന പോലെ രണ്ടായിട്ട് പിളർക്കാന്ന് എഴുതി വെച്ച ആളാണ് ആര്? ബ്രഹ്മയോ ബോധി. അപ്പൊ അതല്ല, ആ കൂട്ടത്തിലും പെടുത്താൻ ഒക്കത്തില്ല. അതാണ് ഞാൻ പറയുന്നത്. ഗുരു എന്ന് പറയുന്നത് ആധുനികമായ ചിന്തയുള്ള ആളാണ്. അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ഇപ്പൊ നമ്മുടെയൊക്കെ ഈ ഗുരുവിന്റെ ഗുരുവിനെ കുറിച്ച് പ്രസംഗിച്ചു കിടക്കുന്നവർ, ഈ രീതിയിൽ പ്രസംഗിച്ചു കിടക്കുന്നവരുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹാർഡ്വെയർ എന്ന് പറയുന്നത് പുതിയ സാധനമാണ്, നമ്മുടെ ബ്രെയിൻ. പക്ഷെ അതിൽ ഇരിക്കുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് പഴയ സാധനമാണ്. മനസ്സിലായോ? അപ്പൊ പുതിയ ഹാർഡ്വെയറിൽ പഴയ സോഫ്റ്റ്വെയർ ഇട്ട് കഴിഞ്ഞാൽ ശരിയാവും. മനസ്സിലായോ? ഇതാണ് പ്രശ്നം. പഴയ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 85 കാലങ്ങളിലൊക്കെയാണ് വിൻഡോസ് ഉപയോഗിച്ചു തുടങ്ങി. 85 അല്ല 95 അന്ന് ഉപയോഗിക്കുന്നത് വിൻഡോസ് 9, 2000 ആയപ്പോ വിൻഡോസ് XP അതൊക്കെ ഞാൻ ഉപയോഗിക്കുന്നതാണ്. ആ സമയത്ത് അന്നത്തെ ഹാർഡ്വെയർ അല്ല ഇന്നത്തെ ഹാർഡ്വെയർ. ഇന്നിപ്പോ വിൻഡോസ് 11 ആയി. അതിനുപയോഗിക്കുന്ന ഹാർഡ്വെയർ എന്ന് പറയുന്നത് വേറെയാണ്. ഈ ഹാർഡ്വെയർ കൊണ്ടുവന്ന് പഴയ 9 ഇൻസ്റ്റാൾ ചെയ്താൽ വർക്ക് ചെയ്യും? പറ്റത്തില്ല. പിന്നെ എന്ത് ചെയ്യണം? ആ പഴയതിനെ അപ്ഡേറ്റ് ചെയ്യണം. ആ 9 അപ്ഡേറ്റ് ചെയ്ത് എന്താക്കണം? 11 ആക്കണം. എന്നാല് ഇന്നത്തെ ഹാർഡ്വെയറിൽ വർക്ക് ചെയ്യത്തുള്ളൂ. ഒന്ന് നിങ്ങൾ ഈ പഴയ പുരാണങ്ങളും അതും ഇതുമൊക്കെ പറയുന്ന അതേപടി ഇങ്ങോട്ട് കൊണ്ടുവരിക എന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ പുതിയ നിങ്ങള് ഡെവലപ്ഡ് ആയ ഹാർഡ്വെയറാണ്. എന്ത് ഹാർഡ്വെയർ എന്ന് പറയുന്നത്? എന്താണ് ബ്രെയിൻ? അത് ഡെവലപ്ഡ് ആയതാണ്. അതിൽ ഈ പഴയ സോഫ്റ്റ്വെയർ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ചിന്തിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും ഗുരുവിന്റെ ആധുനികമായ ചിന്ത മനസ്സിലാകത്തില്ല. അങ്ങനെ കുഴപ്പം വരും. അങ്ങനെ ഒരു കണ്ണിലൂടെ മനസ്സിലാക്കാനും പറ്റും. അപ്പൊ എപ്പോഴും നമ്മുടെ ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കണമെങ്കിൽ ഗുരുവിന്റെ ആധുനികമായ ചിന്തയാണ് ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ മനസ്സിൽ വരേണ്ടത്, നമ്മുടെ ഹാർഡ്വെയറിൽ വരേണ്ടതാണ്. നമ്മുടെ ഹാർഡ്വെയർ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ തന്നെയാണ്. അത് കുറെ ഡെവലപ്ഡ് ആയതാണ്. മനസ്സിലായ? അപ്പോ അപ്ഡേറ്റ് ചെയ്യണം പഴയത്. അല്ല, പഴയത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഗുരു വിഷ്ണുവിന്റെ അവതാരമാണ്. വിഷ്ണുവിന്റെയൊക്കെ കാലം കഴിഞ്ഞ്, അവരൊക്കെ ഏതോ ഒരു കുറഞ്ഞ 12,000 വർഷം മുമ്പ് ഉണ്ടായിരുന്ന കേവലം കഥാപാത്രങ്ങൾ മാത്രമാണ്. പഴയ സാഹിത്യകാരന്മാർ എഴുതിയ കഥാപാത്രങ്ങൾ, അത് വ്യാസൻ തന്നെ പറയും ഭാഗവതത്തിൽ, വചോ വിഭൂതിരുന്ന അത് പാരമാർത്ഥി. എല്ലാ കഥകളും പറഞ്ഞതിന് ശേഷം എഴുതി വെച്ചിരിക്കുന്ന ഇതൊക്കെ എന്റെ വാക്കുകൾ കൊണ്ടുള്ള കളികളാണ്. ഈ കഥകളിലൊന്നും ഒരു സത്യവുമില്ല. വ്യാസനൊന്നുമല്ല എഴുതിയത്, ഇതൊക്കെ എഴുതി വെച്ച് പഴയ പുരോഹിതന്മാര്. ആ പുരോഹിതന്മാരുടെ ഒരു സൃഷ്ടി മാത്രമാണ് വ്യാസൻ, ഒരു കഥാപാത്രമാണ്. മനസ്സിലായ? അതൊക്കെ പൗരാണിക കഥാപാത്രങ്ങളാണ്. പുരാണത്തിൽ സൃഷ്ടിച്ച കഥാപാത്രങ്ങളാണ്, ഓരോരോ ആവശ്യത്തിനു വേണ്ടി സൃഷ്ടിച്ചു വെച്ച്. എന്താ ഒരാള് അതൊക്കെ കഥകൾ, അതൊക്കെ വെറും കുട്ടൂസനും ഡാഗിനിയും പോലെയുള്ളൂ. അതിനപ്പുറം ഈ കഥാപാത്രങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതൊക്കെ നമുക്ക് വായിക്കുമ്പോൾ രസം തോന്നുന്നുണ്ട്. കുട്ടൂസന്റെയും ഡാഗിനിയുടെയും അവരെ രസിക്കേണ്ട കഥാപാത്രങ്ങളാണ്. അത് വ്യാസ പൂർണിമ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് അത് കഴിക്കാം. വ്യാസനു ഒരു നമ്മളിപ്പോ അതൊരു പിന്നോക്കക്കാരനാണല്ലോ, ഒബിസി പെടുന്നതെന്ന് വിചാരിച്ചായിരിക്കും പൂജിക്കുന്നത്, മനസ്സിലായോ? വ്യാസൻ ഒബിസി ഒന്നുമില്ല, വ്യാസൻ ഒരു കഥാപാത്രം മാത്രമാണ്, വെറൊരു കഥാപാത്രം മാത്രമാണ്. അത് ആര് സൃഷ്ടിച്ച കഥാപാത്രം? പുരോഹിതന്മാര് സൃഷ്ടിച്ച ഒരു കഥാപാത്രം. അതെന്റെ പറഞ്ഞ കഥാപാത്രം ഇല്ലാത്ത സ്ഥാനത്ത് തിരിച്ചു കൊണ്ടുവന്ന് ഇതുവരെ അത് മനസ്സിലായിട്ടില്ല. ഞാൻ എഴുന്നേപ്പിച്ചു നിർത്തും. മഹാഭാരതവും വ്യാസ രാമായണവും ഒക്കെ പുരോഹിതന്മാർ എഴുതിവെച്ച എന്തിനു വേണ്ടി? എന്തിനുവേണ്ടി എഴുതിവെച്ച്? അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി എഴുതിവെച്ചത്. ആരാണോ എഴുതിയത് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി എഴുതിവെച്ചാണ് ഈ പറയുന്ന എല്ലാ കാര്യം. ഇതൊക്കെ വായിച്ച് പഠിച്ചിട്ട് പറയണം, അല്ലാതെ നിങ്ങളെപ്പോലെ ആയെങ്കിലും മതപ്രഭാഷണം കേട്ടിട്ട് പറയുന്നു. വായിച്ച് മനസ്സിലാക്കി വായിച്ച് പഠിക്കുക എന്ന് വെച്ചാൽ ഇമ്പാർഷ്യലായി പഠിക്കണം, ആരോടും ഒന്നിനോടും കടപ്പാടില്ലാതെ വായിക്കണം, പഠിക്കണം. അങ്ങനെ വേണം. കടപ്പാട് വന്നു കഴിഞ്ഞാൽ പോയി. കടപ്പാടില്ലാതെ വായിച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് എഴുതിയവരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി അവർ കഥാപാത്രങ്ങൾ സൃഷ്ടിച്ച് കഥകൾ ഉണ്ടാക്കി അവരെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്ത് അത് സംരക്ഷിച്ചുകൊണ്ട് അതിന്റെ ശക്തി ഇന്നും ഭാരതത്തിൽ വളരെ ശക്തമായി തന്നെ ഇരിക്കുന്നു. അതിനെ വിമർശിക്കാനോ അതിനെ ചോദ്യം ചെയ്യാനോ ഇന്നും ആർക്കും ധൈര്യപ്പെടാൻ പറ്റില്ല. അത് ചെയ്തു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം അവിടെ പറഞ്ഞിട്ട് നിർത്താം. രാജസ്ഥാനില് കഞ്ചഹാരം എന്ന് പറയുന്ന ഒരു പൗരാണിക ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു വിഷ്ണുവിന്റെ പ്രതിമയുണ്ട്. അതുകൊണ്ട് മുസ്ലിങ്ങൾ ആക്രമിച്ചപ്പോ അതിന്റെ തല വെട്ടിക്കളഞ്ഞു. അപ്പോ വിരത്ത് കൊണ്ട് സുപ്രീം കോടതി ഒരു കേസ് കൊടുത്ത് എന്താണ് അതിനെ പൂജിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കണം എന്ന് വെച്ചാൽ അതിന് തല പിറ്റിയണമെന്നൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ അതൊരു പുരാവസ്തുവായിട്ട് പുരാവസ്തു വകുപ്പിന്റെ കീഴിലിരിക്കുന്നു. അപ്പൊ സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ഒരു ബുദ്ധിസ്റ്റാണ്. അങ്ങനെ പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യുക, പോയി ആ വിഷ്ണുവിന്റെ മുമ്പ് ചെന്ന് പ്രാർത്ഥിക്കുക, എന്തെങ്കിലും ചെയ്യാം. ഇത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, ഇത് പുരാവസ്തുവിന്റെ കീഴിലാണ്. അപ്പൊ വിഷ്ണുവിന്റെ തല വേണമെങ്കിൽ ഇനി വിഷ്ണുവിനോട് ചെന്ന് പ്രാർത്ഥിക്കുക. പുള്ളിയെ കൊന്ന് കൊലവിളിച്ച് പുള്ളിയെ കൊന്ന് കൊലവിളിച്ച് എന്താ പറയുക? എന്തുകൊണ്ട് ഇപ്പൊ ഈ ആധിപത്യം എന്ന് പറയുന്നത് ഈ ഇവരുടെ ആൾക്കാരുടെയാണ്. അപ്പൊ ഇയാള് ബുദ്ധമതക്കാരനായോണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അയാൾ ആക്രമിക്കുകയാണ്. ഇന്നലെ അതെനിക്കറിയത്തില്ല. ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ ആധിപത്യം അന്ന് ഈ എഴുതി വെച്ചതിന്റെ സ്വാധീനത്തിലാണ്. നിങ്ങളും ഞാനും ഉൾപ്പെട്ട എല്ലാവർക്കും ഏതെങ്കിലും തരത്തിൽ അതിന്റെ ഒരു സ്വാധീനമുണ്ട്. ആ സ്വാധീനത്തിൽപ്പെട്ടിരിക്കുകയാണ്. കുറച്ചു പേരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി എഴുതി വെച്ചാണ്, ലോകത്തിന് വേണ്ടി എഴുതി വെച്ചാണ്. ശരി.